എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ലോകമെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട് അവിടെയും. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അതൊക്കെ ശിഷ്യന്മാര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് വന്നിട്ടുണ്ടും ലോക മഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോ യുദ്ധങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഏകലോകം എന്ന് പറയുന്ന ഒരു ആശയം പല പശ്ചാത്തലം കൊണ്ടുവന്നു. കാരണം ഒരു ലോകമായാലും യുദ്ധം ഉണ്ടാകത്തില്ല. ഇപ്പോ നോക്കുക, ഇന്ത്യ ഒരു രാജ്യമാണ്. ഇന്ത്യക്കകത്ത് പല സ്റ്റേറ്റുകളുണ്ട്, അത് ഫെഡറൽ സംവിധാനം. ഇത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായ ഒരു രീതിയാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ അകത്തുള്ള സ്റ്റേറ്റുകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നില്ല. പരസ്പരം കേരളവും തമിഴ്നാടും തമ്മിൽ യുദ്ധം ചെയ്യുന്നില്ല. ചില പ്രശ്നങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ്? അതൊരു ഫെഡറൽ സംവിധാനം. ഒരു രാഷ്ട്രമാണ്, പക്ഷെ പല സ്റ്റേറ്റുകളാണ്. ഇതുപോലെ ഒരു സംവിധാനം ലോകത്ത് മുഴുവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ യുദ്ധങ്ങൾ ഒഴിവാക്കാമെന്ന് ചിന്തിച്ചു. അത് യുദ്ധങ്ങൾ ഉണ്ടാക്കിയ കെടുതി അത് കണ്ടിട്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പട്ടാളക്കാർ മാത്രം 80 ലക്ഷത്തിലധികം പേരാ മരിച്ചത്. ഏകദേശം അത്രയും സിവിലിയൻസ് ഭയങ്കര നാശം ഉണ്ടാക്കി. പിന്നുണ്ടായ ലോകത്തിലുണ്ടായ നാശം, ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയ സാമ്പത്തിക മാന്ദ്യമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ഒരു കാരണം. സാമ്പത്തികമായ മാന്ദ്യം, ഒരുപാട് പ്രശ്ന സമൂഹത്തിലുണ്ടായി. ലോകത്ത് പല സ്ഥലങ്ങളിലും ജനങ്ങൾ പട്ടിണിയുടെ മരിച്ചു. ഇന്ത്യയിൽ തന്നെ 30 ലക്ഷത്തിലധികം ജനങ്ങൾ ബംഗാളിന് മാത്രം മരിച്ചു യുദ്ധം കൊണ്ട്. ഭക്ഷണമില്ലാതെ ബ്രിട്ടീഷുകാർ ഇവിടെയുള്ള ധാന്യങ്ങളെല്ലാം വിദേശത്തേക്ക് കയറ്റി വെച്ചു. ഇവിടെയുള്ളവർക്ക് ആഹാരമില്ലാതെ യുദ്ധം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം. അപ്പോഴാണ് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരാശയം വന്നത്, ഏകലോകം. എങ്ങനെയാണ് ഒരു രാജ്യത്തിലെ പല സ്റ്റേറ്റുകൾ അതുപോലെ എന്താണ് ഒരു ലോകം, അതിൻ്റെ സ്റ്റേറ്റുകൾ പോലെ എല്ലാവരും കഴിയുക. പക്ഷെ അതിനൊന്നും പിന്നീട് പ്രായോഗികതയൊന്നും ഉണ്ടായി. അപ്പോൾ അത് ഗുരുവിന്റെ ആശയമാണ് എന്നൊക്കെ പറയുന്നത് ഇത്തിരി കടന്ന കൈയാണ്. അത് ചിലർ പറയുന്നവയാണ് എന്താണ് അണുബാമ്പ് കണ്ടുപിടിച്ച ഗുരുവാണ്, ആറ്റമിക് തിയറി കൊണ്ടുവന്ന ഗുരുവാണ്, ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ ഗുരുവാണ്, എല്ലാം ചെയ്തിരിക്കുന്ന ഗുരുവാണെന്ന് പറഞ്ഞ് ഗുരുവിനെ പുകഴ്ത്തുന്ന ആൾക്കാർ. അതൊക്കെ നമ്മുടെ ഗുരുധർമ്മ പ്രചരണ സഭയിലൊക്കെ പറയാൻ കൊള്ളാം, പുറത്തൊന്നും ഇറങ്ങി പറയും. ഇവിടെ എന്തൊക്കെ പുരോഗമനമുണ്ടോ അങ്ങനെയുണ്ട്. ഗുരു ഒരുപാട് പുരോഗമനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ പോയെ, ഇല്ലാത്തതൊക്കെ പറയണം. അതന്നെ ഒരുപാട് പറയാനുണ്ട്. അത് വെറുതെ നിർബന്ധ ബുദ്ധി അല്ല. അതിനകത്ത് യാതൊരു ഒരു കാര്യവും നടന്നിട്ടില്ല. ഇന്നങ്ങനെ ഒരു പാസ്പോർട്ട് ഉണ്ട്, അയാളെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് ഇന്നൊക്കെ ഉണ്ട്. അല്ലാതെ അതുകൊണ്ടൊന്നും അപ്രായോഗികമായ ഒരാശയം എന്നുള്ള കഴിഞ്ഞു. അതൊന്നും ലോകം ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. അതനുസരിച്ചൊന്നും സംഭവിച്ചില്ല. കാരണം അങ്ങനെ ഒരു പാസ്പോർട്ട് ഉണ്ടാക്കി അതും കൊണ്ട് എവിടെയെങ്കിലും ചെന്നാൽ പിടിച്ച് ജയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പാസ്പോർട്ടിന് വില? അതിനകത്തൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അന്ന് അത്ര ലഘുവായ രീതിയിൽ വെറും ഒരു ആശയത്തിൽ പ്രചോദിതനായി എടുത്തു ചാടിയത്. അതിനകത്ത് ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു വലിയ വിഷയമുണ്ട്. അപ്പോ അത് ഓരോ രാജ്യങ്ങളുടെയും നയതന്ത്രം എന്ന് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. ആ അവര് കൈകാര്യം ചെയ്യേണ്ടതാണ്. അവർക്ക് രാഷ്ട്രതന്ത്രത്തിന്റെ വിജയം നമ്മൾ അദ്വൈതമോ എന്തെങ്കിലും ആശയം പഠിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള എന്താണ് അപ്രായോഗികമായ ആശയങ്ങളുമായിട്ട് എടുത്തു ചാടി എന്ന് വിചാരിച്ച് അതിനൊന്നും ഒരിക്കലും വിജയിക്കാൻ പോകുന്നു. ഏകലോകം എന്ന് പറയുന്നത് അവിടെ അപ്രായോഗികമാണ്. ഇനി ഭാവിയിൽ ഒരു കാലത്ത് മനുഷ്യൻ എങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ച് അതൊരു ആത്മീയമായ ആശയം കൊണ്ടല്ല, അതൊരു പൊളിറ്റിക്കലായ ഒരു മാറ്റം കാണും. അതൊക്കെ പൊളിറ്റിക്സിന്റെ വിഷയമാണ്, അല്ലാതെ ആത്മീയതയോ തത്വചിന്തയോ കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ലോകമെല്ലാം ഒന്നാകണമെന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, അല്ലാതെ ഫിലോസഫിക്കൽ ഇഷ്യൂ അല്ല. അബോധമില്ലാത്തതുകൊണ്ട് പറയുന്നു അങ്ങനെ ഒരു എന്താണ് ലോകം മുഴുവൻ ഒന്നാകണം എന്നുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാവും. അതിനുവേണ്ടി രാഷ്ട്രീയ തീരുമാനമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ ഭാവി അങ്ങനെ വരാം. അപ്പോ അതിന് പ്രധാനമായി തടസ്സമായി ഇപ്പം നിൽക്കുന്ന എന്താണ്? വികസിതമെന്നും വികസ്വരമെന്നും രാജ്യങ്ങൾ രണ്ടു തരത്തിൽ നിൽക്കുകയാണ്. ഒരു കൂട്ടർ വികസിതം, മറ്റൊന്ന് വികസ്വരം, വികസിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവികസിതം. ഇങ്ങനെയൊക്കെ രാജ്യങ്ങൾ പല തട്ടിലായിരിക്കുമ്പം ഈ പറയുന്നതൊക്കെ ഒരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ല. അതിന് കാലതാമസം വരും. മറ്റുള്ള രാജ്യങ്ങളും അതുപോലെ വികസിക്കണം. അതിൻ്റെയൊക്കെ ഒരു ചെറിയ പതിപ്പാണ് യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ പറയുന്നത്. കുറേ രാജ്യങ്ങളിൽ ഒരു യൂണിയൻ ഉണ്ടാക്കുക, ഇപ്പോൾ അതിന് പ്രാധാന്യം കൂടി വരികയാണ്. പക്ഷെ അവിടെ ചേരുന്നത് എന്താണോ അതിന് ചേരണമെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരുപാട് നിബന്ധനകളാണ്. അതിൽ ഒരു അംഗത്വം കൊടുക്കണമെങ്കിൽ കുറഞ്ഞ 10 വർഷം വേണം അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. എളുപ്പമുള്ള കാര്യമില്ല, ഒരുപാട് നിബന്ധനകൾ അംഗീകരിക്കും. അപ്പോൾ അവർക്ക് ആ രാജ്യങ്ങളിലുള്ളവർക്ക് പരസ്പരം പാസ്പോർട്ട് ഇല്ലാതെ സഞ്ചരിക്കും. അവിടെയും അവിടെ വരുമ്പം അവർക്ക് പൊതുവായ ഒരു നാണയം വേണം, അത് വന്നിട്ടില്ല. അതിന്റെ പ്രശ്നങ്ങളുണ്ട്, അതിനകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യ പല സ്റ്റേറ്റുകളാണ്, നമുക്ക് പൊതുവായൊരു കറൻസി ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കൊരു കറൻസി വയ്ക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും ഒരേ കറൻസിയാണ് രൂപ, ഇന്ത്യൻ രൂപ. ലോകമൊരു രാജ്യമാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു കറൻസി വേണം. അത് ഏത്? ഡോളറാണ്, പൗണ്ടാണ്, യൂറോ ആണ്, മാർക്കാണ്. ഇതിലൊക്കെ ഒരുപാട് തർക്കങ്ങൾ വരും, ഉണ്ടാകുന്നൊരു ചെറിയ കാര്യമാണ്. പൊളിറ്റിക്കലാണ്, സാമ്പത്തികമാണ്, പല പല വിഷയങ്ങളാണ്. നമ്മുടെ ഈ തത്വചിന്തയിൽ ഇങ്ങനെയൊക്കെ എല്ലാം ഒന്നാണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. തത്വചിന്തകന്മാർക്ക് അന്ന് വലിയ റോളൊന്നുമില്ല. ആശയം നല്ലതാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു കലഹങ്ങൾ ഒഴിവാകും. പക്ഷെ അതിനൊക്കെ ഇത്ര എത്ര കാലം പിടിക്കുമെന്നുള്ളതാണ് അക്രമമായിട്ട് സംഭവിക്കുന്നത്. വലിയ പ്രയാസമുണ്ട്. കാരണം അന്നും രാജ്യം രണ്ട് ചേരിയായി, ലോകങ്ങൾ ഇന്ന് രണ്ട് ചേരിയോ? ഇന്നൊരു ഭാഗത്ത് നാറ്റോ, വേറെ ഭാഗത്ത് റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇങ്ങനെ ഒരു ഗ്രൂപ്പായി വേറെ ഭാഗത്ത്. അപ്പൊ പിന്നെ എളുപ്പമുള്ള കാര്യം ഗുരു പറഞ്ഞിട്ടുണ്ടെന്താണ്? മനുഷ്യരെല്ലാം ഒന്നായി കഴിയും. അത് വിഭിന്ന രാജ്യങ്ങളിൽ കഴിഞ്ഞാലും ശരി സഹോദര ബുദ്ധിയോടുകൂടി കഴിയണം എന്നുള്ള ഒരു നല്ല ആശയം പറഞ്ഞു. ആശയം നല്ലതാണ്, പക്ഷെ അതിന്റെ പ്രായോഗികതയ്ക്കുള്ള തടസ്സങ്ങൾ നിരവധിയാണ്. അതുകൊണ്ടത് ഇങ്ങനെ സംഭവിച്ച ഒരു കാര്യമാണ് ഏകലോകം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിപ്പോ അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാറേയില്ല, കാരണം അത് അപ്രായോഗികമാണ്. ഭാവിയിൽ വന്നാൽ വരാം, ഒന്നും ഇടാമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെയൊന്നും കാലത്ത് വരത്തില്ല, നിങ്ങളുടെ കാലത്തോ എന്റെ കാലത്തോ ഒന്നും ഏകലോകം വരത്തില്ല. ഏകാധിപത്യം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല, അതിന്റെ കാലം കഴിഞ്ഞു. രാജാധിപത്യമാണ് ഈ ഏകാധിപത്യം എന്നൊക്കെ പറയുന്നത്. അതിനു വേണ്ടി ആൾക്കാർ ചിലപ്പോ എന്താണ് ശ്രമിക്കും, അത്രേ ഉള്ളൂ, നടക്കത്തില്ല. ഇനി സംഭവിക്കുന്നത് ജനാധിപത്യത്തിൽ മാറ്റങ്ങൾ വരും, പരിഷ്കാരങ്ങൾ വരും, ജനാധിപത്യത്തിന്റെ ദോഷങ്ങൾ തെളിയും. അതിന് പരിശ്രമിച്ച് അതിനെ പരിഷ്കരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇന്നും ലോകത്ത് ഏകാധിപത്യ രാജ്യങ്ങളൊക്കെയാണ്, രാജാക്കന്മാർ ഇപ്പൊ സൗദി രാജാവ് ഭരിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അവർ ഓരോ വർഷവും എന്ത് ചെയ്യുന്നു, ആ ഏകാധിപത്യത്തിന്റെ നിയമങ്ങൾ ലഘൂകരിക്കുകയാണ്. ഏകാധിപത്യത്തിന്റെ ചില അടയാളങ്ങളവിടെ ഉണ്ടായിരുന്നവരെപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലോകം മാറുന്നതിനനുസരിച്ച് മാറിയേ പറ്റും. അങ്ങനെയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ മനസ്സിലാക്കുകയാണ് ഏകാധിപത്യമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മനസ്സിലാക്കുക, ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുകയാണെങ്കിൽ അവിടെ എന്തുവരും, ഏകാധിപത്യം സംഭവിച്ചേ മതിയോ? ഏകാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന അല്ല ജനാധിപത്യ സോറി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നിടത്ത് ജനാധിപത്യത്തെ അംഗീകരിച്ചേ മതിയോ? അതിന് ഏകാധിപത്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാര് തെരഞ്ഞെടുത്തവരുണ്ട്, ചിലപ്പോൾ ഏകാധിപതികളെ പോലെ ചില വിഷയങ്ങൾ പെരുമാറിയെന്നിരിക്കാം ചിലപ്പോൾ. പക്ഷെ അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ജനം അവരെ അടുത്ത് പുറത്തു കളയും, കാരണം വീണ്ടും അവർക്ക് ഇവിടെ ജനാധിപത്യത്തെ തന്നെ സമീപിക്കേണ്ടി വരും. ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും, അവരെ ഒഴിവാക്കിക്കളയും. ജനങ്ങളാണല്ലോ ആത്യന്തികമായി തീരുമാനിക്കുന്നത്. അതിൽ പോരായ്മകളുണ്ട്, പക്ഷെ അതാണ് പറയുന്നത് ജനാധിപത്യത്തിൽ പരിഷ്കാരങ്ങളുണ്ട്. അല്ല, ജനാധിപത്യം നിന്നുകൊണ്ട് ഏകാധിപത്യം സാധിക്കും. നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ നിന്നുകൊണ്ട് ഏകാധിപത്യത്തിലേക്ക് പോകണമെങ്കിൽ ജനാധിപത്യത്തെ സസ്പെൻഡ് ചെയ്യണം, തൽക്കാലത്തെങ്കിലും സസ്പെൻഡ് ചെയ്ത് വെക്കണം. ഇത്രയും കാലത്തേക്ക് ഇനി ജനാധിപത്യം ഇല്ല എന്ന് പറയും, അത് കുറച്ചു കാലത്തേക്കേ പറ്റും. അത് കഴിയുമ്പോൾ എന്തുവരും, വീണ്ടും തിരഞ്ഞെടുപ്പ് വരും. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ പ്രതിഷേധിക്കും, അതാണ് അടിയന്തരാവസ്ഥയിലൊക്കെ സംഭവിച്ചത്. അവിടെ എന്ത് ചെയ്ത്, ജനാധിപത്യത്തെ സസ്പെൻഡ് ചെയ്ത്, എത്ര കാലത്തേക്ക് ഇനി ഇവിടെ ജനാധിപത്യം എല്ലാം ഞാൻ തീരുമാനിക്കും പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്ത് പോയി, പിന്നെ ആ വ്യക്തിക്ക് തന്നെ ജനാധിപത്യത്തെ അംഗീകരിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ചിലപ്പോ ഈ അധികാരം കൈവരുമ്പോ അവർ ചില ഏകാധിപത്യ പ്രവണതകൾ കാണിക്കും. പക്ഷെ അത് ഏകാധിപത്യം എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഏകാധിപത്യ പ്രവണതയും ചിലരങ്ങനെ കാണിക്കും. പക്ഷെ അവര് തന്നെ അത് തിരുത്തുകയാണെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ജനാധിപത്യത്തിന് മുമ്പോട്ട് പോകത്തുള്ളൂ. ഏകാധിപത്യം എന്ന് പറയുന്നത് അങ്ങനെ. പിന്നെ ചിലരെന്ത് ചെയ്യുന്നു, പിടിച്ചെടുക്കുന്നു. ജനാധിപത്യം നിലവിലിരിക്കുമ്പോൾ തന്നെ ചിലയിടത്ത് പട്ടാള അട്ടിമറികളൊക്കെ നടത്തിയിട്ട് മിലിട്ടറിയും മറ്റും എന്ത് ചെയ്യും, ഇതിനെ അട്ടിമറിച്ചിട്ട് പിടിച്ചെടുക്കും. അങ്ങനെ പിടിച്ചെടുത്താലും കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും അത് ജനാധിപത്യത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. അപ്പൊ ജനാധിപത്യം ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ നിശേഷിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാന്ന് വെച്ചാൽ ഭരണഘടനയെ ഇല്ലാതാക്കുകയാണ്. ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഭരണഘടനയിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ആ ഭരണഘടനയെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ആർക്കും സാധിക്കുന്ന കാര്യമില്ല, കൂടുതൽ നടക്കുന്ന കാര്യം. അതിനനുസരിച്ച് പോകാൻ പറ്റും. ആരെങ്കിലും അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്പായസ ഉണ്ടാവും, ജനങ്ങൾ പക്ഷമം ഉണ്ടാകും. ഇപ്പൊ പട്ടാളം എന്നൊക്കെ പറയുന്ന ജനങ്ങളെക്കാളും വലിയ ശക്തിയൊന്നും അല്ല. അതുകൊണ്ട് അത് ഏകാധിപത്യം അങ്ങനെ സംഭവിക്കുന്നു. ഭരണഘടന ഇല്ലാതാക്കി ഏകാധിപത്യം അത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ റഷ്യ, ചൈന, അവിടേക്ക് ഏകാധിപത്യമുണ്ട്. അവരേകാധിപത്യം എന്ന് വെച്ചാൽ അവര് അതങ്ങനെ വളർത്തിയെടുത്താണ്. അവർ ഏകാധിപത്യത്തെ അവിടെ വളർത്തിയെടുത്തിട്ട് അവിടെ ഒരു തരത്തിലുള്ള ഏകാധിപത്യം അവിടെ നടന്നു. അതും ക്രമേണ അത് ഡൈലൂട്ട് ചെയ്യും, ചെയ്ത് ചെയ്ത് അത് ജനാധിപത്യത്തിലേക്ക് മാറും. അല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. എന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഏകലോകം എന്ന് പറയുന്നത് അങ്ങനെയാണ്. രണ്ടാം ലോകമായത്തിന് ശേഷം ലോകം മുഴുവനുണ്ടായ രാജ്യമാണ് ഇന്ന് നിലവിൽ. അതൊക്കെയാണ് നടരാജ്യത്തിനും മറ്റൊക്കെ ഏകലോകം എന്ന് പറയുന്നത്. ഗുരു അങ്ങനെ ഏകലോകം എന്ന് പറയുന്ന ഒരു ആശയമൊന്നും പറഞ്ഞില്ല. അത് വെറുതെ ഗുരു പറഞ്ഞ മനുഷ്യരെല്ലാം ഒന്നായി കഴിയുന്നു. എങ്ങനെ? ഏത് ജാതിയായാലും ഏത് മതമാണ്, അത് ജാതിയാണെങ്കിൽ അത് കളയുന്നു. മതം എന്ന് പറയുന്നത് കളയുന്ന എളുപ്പമല്ല. അതുകൊണ്ട് എല്ലാ മതങ്ങളും തമ്മിലൊരു യോജിപ്പിലെത്തി മതങ്ങളെല്ലാം യോജിച്ച് കഴിയണം, മനുഷ്യർക്ക് സാഹോദര്യം വേണം, ഇങ്ങനെയുള്ള ആശയങ്ങളാണ്. അത് രാഷ്ട്രീയമാണ്, അതിന്റെ രാഷ്ട്രീയമാണ്. എന്റെ രാഷ്ട്രീയമാണ് ഈ പറയുന്ന ഏകലോകം എന്ന് പറയും. ഇപ്പൊ ഗുരു പുരോഗമനപരമായി ചിന്തിച്ചു എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1912 ഗുരു ഒരു കത്തയച്ച് കുളത്തൂരുള്ള ഒരു മുൻസിപ്പ്, എന്താണ് മുൻസിപ്പിന്റെ പേര്? ഗോവിന്ദൻ, എം ഗോവിന്ദൻ, LLP. ഇതൊരു ഡിസ്ട്രിക്ട് മുനിസിപ്പാലിറ്റി, നാഗർകോവിൽ ഡിസ്ട്രിക്ട് മുനിസിപ്പാലിറ്റി. അപ്പൊ മുനിസിപ്പ് എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത്, ഇന്നിപ്പോ LLP-ക്കാർക്ക് ഒരുപാടുണ്ടോ എന്ന് വെച്ചാൽ, അങ്ങേറ്റം വിദ്യാസമ്പന്നനായ ഒരാളാണ്. ഈ മുനിസിപ്പ് അങ്ങേരുടെ മക്കളുടെ കെട്ടുകല്യാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. അത് എവിടെയാണ് സ്ഥലം? ഏതാണ് നമുക്കറിയില്ലേ? അപ്പോഴാണ് കെട്ടുകല്യാണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കത്ത് എഴുതുന്നത് ഈ മുനിസിപ്പൽ. മുനിസിപ്പൽ എന്ന് പറയുന്നതോ അന്നത്തെ വിദ്യാസമ്പന്നൻ, ഈഴവ സമുദായത്തിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം നേടിയയാള്. ഗുരുവാണെങ്കിലോ ഒരു പള്ളിക്കൂടത്തിലും പോയിട്ടില്ല. കുളത്തൂരല്ലേ? നെയ്യാറ്റിങ്ങലാണ് ആദ്യത്തെ കെട്ടുകല്യാണം മുടക്കിയത്. നെയ്യാറ്റിങ്ങല ഗുരു ചെന്ന് മുടക്കിയത്. ഇത് കത്തെഴുതിയാണ് രണ്ടാമത്, കുളത്തൂരാണ്. അപ്പൊ ഈ മനുഷ്യന്ന് വെച്ചാൽ വിദ്യാസമ്പന്നനാണ്. വിദ്യാസമ്പന്നനായ അതിനു മുമ്പ് തന്നെ മറ്റേ സംഭവം നടക്കുന്നത് 1911 ഏത് കെട്ടുകല്യാണത്തിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയെടുത്ത് കയറി ചെന്നിട്ട് അതിനെ മുടക്കുന്നു ഒരു വലിയ ഗൃഹസ്ഥന്റെ വീട്ടിൽ. ഇത് 12 ഈ സംഭവം നടന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം വീണ്ടും ആൾക്കാർ കെട്ടുകല്യാണം. ഇപ്പൊ ഗുരു ഒരു കത്തെഴുതിയ ഇത് നടത്തരുത്. അപ്പൊ നോക്കുക, അന്നത്തെ ഏറ്റവും വിദ്യാസമ്പന്നനായ ഒരാൾ പോലും കെട്ടുകല്യാണം ആചാരമായി കരുതി, സദാചാരമായി കരുതി അപ്പൊ ഗുരുവാണെങ്കിലോ അതൊരു ദുരാചാരമായി കഴിഞ്ഞു. അപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് കിട്ടാത്തൊരു അറിവാണത്. അന്നത്തെ ആധുനിക വിദ്യാഭ്യാസം നേടിയ ആളാണ്. അപ്പൊ അന്ന് ആധുനിക വിദ്യാഭ്യാസം നേടിയ ആൾക്കാരെ കാണും ഗുരു പുരോഗമനപരമായി ചിന്തിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഒരു ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഒരു സ്കൂളും പഠിച്ചില്ലല്ലോ. പക്ഷെ സമുദായത്തിൽ നടന്നു വരുന്ന ഒരു ദുരാചാരമാണ് ഇത്. ഇത് മാറ്റണം എന്ന് ഗുരു ആ അറിവ്, അതാണ് ശരിയായിട്ടുള്ള അറിവ്. വിദ്യാഭ്യാസം കൊണ്ട് അറിവ് കിട്ടണമെന്നില്ല. അതാണ് പുരോഗമനമായ അറിവ്, അല്ലെങ്കിൽ നമ്മൾ പരിഷ്കൃത ആശയം എന്നൊക്കെ പറയുന്നത്. പരിഷ്കൃതരായ ജനങ്ങളുടെ ആശയം. അപ്പോ ഗുരു പറഞ്ഞിട്ടുണ്ട്, നല്ല ആചാരങ്ങളിൽ നിന്ന് നിലനിർത്താം, പക്ഷെ തിരിച്ചറിയണ്ടേ ഇത് സദാചാരമാണോ ദുരാചാരമാണോ ജനങ്ങൾക്ക് തിരിച്ചറിവ് വേണ്ടേ? അപ്പൊ ദുരാചാരങ്ങളെ ധർമ്മമെന്ന് കരുതി കഴിഞ്ഞാൽ അവരത് ചെയ്യും. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. അത് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക വ്യയം, പല പ്രശ്നങ്ങളുണ്ട്. ധനം വ്യയമാണ്. പിന്നെ ഒരു വിവാഹം നടത്തുക, കെട്ടുകല്യാണം നടത്തുക, അന്ന് എല്ലാ സമുദായക്കാരുടെ ഇടയിലും ഉണ്ടായിരുന്നു ഈ ദുരാചാരം. അപ്പൊ ഇതിനെതിരായിട്ട് ഗുരു ഇങ്ങനെ ശക്തമായി, നായന്മാരുടെ ഇടയിലും ഉണ്ടായിരുന്നു കെട്ടുകല്യാണം. ഗുരുവിന്റെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവരും ഇത് മാറ്റിയത്. കെട്ടുകല്യാണം മാറ്റുന്നതിന് അവർക്കും കാരണമായത് ഗുരുവിന്റെ ഈ പ്രവർത്തനം. അപ്പോൾ നോക്കുക, പുരോഗമനപരമായി ഗുരു ചിന്തിച്ചു എന്ന് പറയുന്നത് അതാണ്. അന്നത്തെ വിദ്യാസമ്പന്നന്മാര് പോലും ആദ്യത്തെ കെട്ടുകാരന്റെയാണോ എന്ന് പറയുന്നത് അത് ഗുരുവിന്റെ തന്നെ ഒരു ഭക്തനായിരുന്നു അരിപ്പുറത്ത് അടുത്തോളം. അത് ഇതുപോലെ വലിയ വിദ്യാസമ്പന്നനൊന്നുമല്ല, സമ്പന്നനായിരുന്നു. എനിക്ക് തോന്നുന്ന ആള് ആദ്യത്തെ SNDP കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ്. SNDP ഭരണസമിതി ഉണ്ടായിരുന്ന ആളാണ്. എന്നിട്ട് കൂടി അത് ചെയ്തപ്പോഴാണ് ഗുരു അവിടെ പോയി തടഞ്ഞു. ഇതങ്ങനെയൊന്നുമല്ല, വിദ്യാസമ്പന്നനാണ്. മുനിസിപ്പ് എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ ഉദ്യോഗസ്ഥമാണ്. ഇന്നത്തെ സുപ്രീം കോടതി ജഡ്ജി പോലെയാണ് അന്നൊരു മുനിസിപ്പ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കൂടി എന്ത് ചെയ്തു? ഈ ഒരു കെട്ടുകല്യാണമെന്ന് പറയുന്ന ഒരു ദുരാചാരത്തെ നടത്താനായാലും തയ്യാറായി. അപ്പോഴാണ് ഗുരുവിന്റെ എഴുത്തുകയത് അത് മാറ്റണമെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറയുന്നത്, ഗുരു പരിഷ്കൃതനായിരുന്നു, പുരോഗമന ആവശ്യമുള്ള ദുരാചാരങ്ങളെ എതിർത്ത ആളായിരുന്നു. അപ്പൊ അതൊക്കെ വിട്ടിട്ട് ബാക്കിയുള്ളതാണ് ഗുരുവിന്റെ ധർമ്മം. അത് തന്നെ മാറിക്കൊണ്ടേ. ഗുരുവിന്റെ കാഴ്ചപ്പാടിന് നമ്മൾ പുകഴ്ത്തുമ്പോ തെളിവ് സഹിതം പറയുന്നു. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കേവലം വിദ്യാഭ്യാസം കൊണ്ട്, നമ്മൾ ഇന്ന് ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം കൊണ്ട് ഒരുത്തിനും ബോധമൊന്നും ഉണ്ടാകത്തില്ല. സ്കൂള്, കോളേജ്, PhD ഇതൊന്നും കൊണ്ട് ഒരു മനുഷ്യന് ബോധം ഉണ്ടാകത്തില്ല. വീണ്ടും അവൻ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ പോകും. ഇനി ബോധം ഉണ്ടാകുന്നതിന് എന്തെയൊന്നും ആവശ്യമില്ല. സ്കൂൾ വിദ്യാഭ്യാസവും ആവശ്യമില്ല. അതാണ് ശരിയായിട്ടുള്ള ശാസ്ത്രീയ ബോധം. അത് ആ ബോധം ഉണ്ടാകുന്നത് നമ്മുടെ സിലബസ് അനുസരിച്ച് പഠിക്കുന്നോണ്ടാവുന്നതാണ്. അത് സ്വയം ചിന്തിച്ചുണ്ടാകുന്ന ബോധമാണ്. നന്മയും തിന്മയും ധർമ്മവും അധർമ്മത്തെ കുറിച്ചൊക്കെ ചിന്തിച്ച് ഉണ്ടാകുന്ന ബോധമാണ്. ആ ചിന്തിച്ചുണ്ടായ ബോധമാണ് ഗുരുവിനുണ്ടായത്. അതുകൊണ്ടാണ് ഗുരു എപ്പോഴും മനനം, ചിന്തിക്കണം, ഇവിടെയും പറയുന്നില്ല, ഓർത്താൽ, ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്നതാണ്. മറ്റേ ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോന്നിനെ അനുകരിക്കുന്നു. മറ്റുള്ളവർ ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. എന്തിനാണെന്നറിയില്ല. മറ്റേത് ആവശ്യമുള്ളതാണോ തിരസ്കരിക്കേണ്ടതാണോ എന്ന് ചിന്തിച്ച് തീരുമാനിക്കുന്നു. അങ്ങനെ ചിന്തിച്ച് തീരുമാനിച്ച കാര്യങ്ങളാണ്. അത് വിചാരം കൊണ്ട് സാധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞ ഇതാണ്. ധർമ്മം എന്ന് പറയുന്നതിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഒരു തത്വജ്ഞാനത്തിനാണ് പ്രാധാന്യം കൊടുത്തതെന്ന് ചില ശിഷ്യന്മാർ പറയുന്നത് ഒരു അബദ്ധമാണ്. ഒരു തത്വജ്ഞാനത്തെക്കാൾ പ്രാധാന്യം കൊടുത്തത് ധർമ്മത്തിനാണ്. കാരണം ധർമ്മമാണ് സമൂഹത്തിന് വേണ്ടത്. തത്വജ്ഞാനം എന്ന് പറയുന്നത് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ധർമ്മം സമൂഹം ഉൾക്കൊള്ളേണ്ടതാണ്, എന്നാൽ മാത്രമേ സമൂഹത്തിന് എന്തൊരു പരസ്പര സഹവർത്തിത്വം എന്ന് പറയുന്നുണ്ടാകത്തുള്ളൂ. അത് സമൂഹത്തിന്റെ ഒരു ഡിസിപ്ലിനാണ്, അത്രയേ ഉള്ളൂ. സമൂഹത്തിന്റെ ഒരു പെരുമാറ്റച്ചട്ടമാണ്. ഏത് സമൂഹത്തിനായാലും ശരി, അവിടെ ചില പെരുമാറ്റച്ചട്ടങ്ങൾ ആവശ്യമാണ്. അത് സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങളൊരു സമൂഹത്തിലെ അംഗമാണെങ്കിൽ ആ സമൂഹത്തിന്റെ പെരുമാറ്റച്ചട്ടം നിങ്ങൾ അംഗീകരിച്ചേ പറ്റും. ഇതാണ് പറഞ്ഞ ഇപ്പം നമ്മൾ ഇന്ത്യൻ രാജ്യത്തിലെ പൗരന്മാരാണ്, നമ്മൾ ഈ ഭരണഘടനയെ അനുസരിച്ച് ഏകലോകമാണെങ്കിൽ ശരി, ആ ലോകത്തിന്റെ നിയമം അംഗീകരിച്ചാണ്. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ, നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണ്. അപ്പൊ നമുക്ക് പെരുമാറ്റച്ചട്ടത്തെ ഇന്ന് നിഷ്കർഷിക്കുന്ന എന്താണ്? ഈ രാജ്യത്തെ ഭരണഘടനയാണ്. അപ്പൊ അതനുസരിച്ച് മതിയാവും. അപ്പൊ അവിടെ പൗരന്റെ അവകാശങ്ങളെക്കുറിച്ചും പൗരന്റെ കർത്തവ്യങ്ങളെക്കുറിച്ചും ഭരണഘടന എന്ന് പറയുന്നു. അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. അത് സന്യാസിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലായിടത്തും അങ്ങനെയാണ്. അതുകൊണ്ട് എപ്പോഴും ധർമ്മത്തിനാണ് പ്രാധാന്യം സമൂഹത്തിൽ വരേണ്ടത്. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പിന്നെ എന്താണ്? നമ്മുടെ ഈ സമ്പ്രദായത്തിലെ, അതായത് സന്യാസ സമ്പ്രദായത്തിൽ, അത് നമ്മളീ പ്രചരിപ്പിക്കുന്നത് പോലെ ഈ രാഷ്ട്രീയത്തിലെ ജനാധിപത്യം ഉണ്ടാകും. അങ്ങനെ രാഷ്ട്രീയത്തിലെ ജനാധിപത്യമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്വാമിമാർ ഇവിടെ കിടന്ന് ക്രിസ്തു പിടിക്കുന്നത്. അത് രാഷ്ട്രീയ ജനാധിപത്യമല്ല. ഒരു പറഞ്ഞിരിക്കുന്ന എന്താണ്? ആശ്രമേസ്മിൻ ഗുരു കസ്റ്റിത് വിദ്വാൻ മുന്നിൽ ഉദാരതി സമദൃഷ്ടി ശാന്തഗംഭീരാശിയോ വിജയേന്ദ്രിയ പരോപകാരി സ്യാത് ദീനദയാലു സത്യവാക്പടു ശീഘ്രകർത്തവ്യകൾ തന്ത്രിത അധിഷ്ഠായ നേതൃത്വം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് ഗുരു ആശ്രമത്തിന്റെ നിയമമായിട്ട് പറഞ്ഞ പ്രധാനമായി. ഒരാളിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുക എന്നാണ് ഗുരു പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ഗുരു വേണം. ആ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആശ്രമത്തിലുള്ള എല്ലാ അംഗങ്ങളും മുമ്പോട്ട് പോകും. അപ്പോ അങ്ങനെ നേതൃത്വം എന്ന് പറയുന്നത് ആരായിരിക്കണം എന്നുള്ള ഒരു ചോദ്യം വരും. അപ്പോ ആ സന്യാസ സമൂഹത്തിൽ, ഒരു സന്യാസമൂഹം, അതില് ആർക്കാണോ നേതൃത്വ ഗുണമുള്ളത്, ആ നേതൃത്വ ഗുണമുള്ള ഒരാളെ നേതാവായി അംഗീകരിച്ചുകൊണ്ട് എന്ത് പോകണം? എല്ലാവരും മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അത് ഗുരു പറഞ്ഞ ജനാധിപത്യത്തിൽ ഇതിനാണ് പ്രാധാന്യം. ഇത് ഗുരു തന്നെ രേഖപ്പെടുത്തി വെച്ചാണ്. അപ്പോ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ നേതൃത്വ ഗുണമുള്ള ഒരാളിനെ ആയിരിക്കണം. അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുകയും ആ ആളിനെ അംഗീകരിച്ചും കൊണ്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ ആശ്രമം സമാധാനമായിട്ട് ശാന്തമായും പോകത്തുള്ളൂ. അതായത് ഗുരു സശരീരനായിരുന്ന കാലത്തോളം എല്ലാവരും ഗുരുവിനെ ശിഷ്യന്മാരെല്ലാം അംഗീകരിച്ചിരുന്നു. ആശ്രമത്തിൽ ആശ്രമത്തിന്റെ കാര്യം ഞാൻ പറയും, സാധാരണ ജനങ്ങളുടെ കാര്യം, ഗൃഹസ്ഥന്മാരുടെ കാര്യം. സന്യാസിമാരെല്ലാവരും എന്തായാലും ഗുരുവിനെ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും, അഭിപ്രായ വ്യത്യാസം എന്തായാലും ഉണ്ടാകും, അതിനെയൊക്കെ പരിഹരിച്ച് ഗുരുവിന്റെ നേതൃത്വത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോകും. അപ്പോ അത് കഴിഞ്ഞ് എന്തായി? ക്രമേണ അതിൽ നിന്ന് മാറി കേസായി, വഴക്കായി. അതായത് ഒരാളുടെ നേതൃത്വത്തെ മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ വൈമനസ്യമുണ്ടായി. വൈമനസ്യമുണ്ടായതിന് പ്രധാനമായ കാരണം എന്താണ്? ഞങ്ങൾക്ക് എല്ലാവർക്കും നേതാവാകണമെന്നുള്ള ആഗ്രഹമാണ്. അയാളെന്തിന് നേതാവായിരിക്കണം, എനിക്കെന്തുകൊണ്ടായിക്കൂടാന്നൊരു ചിന്ത വന്നു. അപ്പൊ കലഹങ്ങളുണ്ടായി. അപ്പൊ ഈ കലഹങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്താണ് സ്കീം സ്യൂട്ട് ഫയൽ ചെയ്തത്, അതിൽ നിന്ന് കോടതി നിർദ്ദേശിച്ചത്. അപ്പോ ഈ എന്താണ്, ഒരു ഗുരുവിന്റെ നേതൃത്വത്തിന് പകരം ഇവിടെ ട്രസ്റ്റ് ബോർഡായി അതിന്റെ സ്ഥാനത്ത്, ട്രസ്റ്റിന്റെ ബോർഡ്. ഇതാണ് ഇവിടുത്തെ തകരാറുകളെല്ലാം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിയമപരമായിട്ട് അത് ശരിയാണ്. നിയമപരമായിട്ട് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഒരു ട്രസ്റ്റ് ബോർഡാണ് ഭരിക്കേണ്ടത്. പക്ഷെ ഗുരു നിർദ്ദേശിക്കുന്നതനുസരിച്ച് അത് ശരിയല്ല. ഗുരു നിർദ്ദേശിക്കുന്നതനുസരിച്ച് ആരുടെ നേതൃത്വം സ്വീകരിക്കണം? ഒരു വ്യക്തിയുടെ നേതൃത്വത്തെ സ്വീകരിക്കണം. ഗുരുവിന്റെ നേതൃത്വം സ്വീകരിക്കാൻ ഗുരു ഇപ്പൊ സ്ഥലത്തില്ലല്ലോ. അപ്പോ ഉള്ള സന്യാസിമാരിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെ അതിന്റെ ചുമതലയും നിങ്ങളെ തെരഞ്ഞെടുത്തിട്ട് ആ വ്യക്തിയുടെ നേതൃത്വത്തെ സ്വീകരിച്ച് മുമ്പോട്ട് പോകണം. മറ്റ് എന്താണ് പൊതുയോഗം തിരഞ്ഞെടുപ്പ് ട്രസ്റ്റ് ബോർഡ് എന്നൊക്കെ പറയുന്നത് ഭരണഘടനാപരമായ ഭരണപരമായ ഒരു സംവിധാനം എന്നുള്ള മാത്രം ആ നിലയിൽ നിർത്തും. എന്നിട്ട് ഒരാളെ അംഗീകരിച്ച് പോയി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. മറ്റത് ഭരണപരമായ ആവശ്യത്തിന് അതൊക്കെയാണ്. അപ്പോ ഈ നേതൃത്വത്തിൽ ഇരിക്കുന്നയാള് ജനാധിപത്യ മനോഭാവമുള്ളതായിരിക്കണം, ഏകാധിപത്യ മനോഭാവമായിരിക്കും. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനാധിപത്യം എന്ന് പറയുന്ന നടപ്പിലാക്കേണ്ട ആരാണ്? ഈ പറയുന്ന ഗുരുവാണ്. ആശ്രമത്തിന്റെ ഒരു ഗുരു വേണം. ആ വ്യക്തി ഏകാധിപത്യപരമായി പ്രവർത്തിക്കാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ. അപ്പൊ അവിടെ ജനാധിപത്യം നിലനിൽക്കും, പക്ഷെ ഗുരുത്വം നിലനിൽക്കും, രണ്ടും നിലനിൽക്കും. ഇവിടെ എന്താണ്? ജനാധിപത്യം എന്ന പേരിൽ തമ്മിലടിയാണ്. ആരും മറ്റൊരാളെ അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പോ നേതൃസ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പീസ് ഉണ്ടാക്കുക, ചരട് കലികൾ, കാശ് വരെ മുടക്കി വോട്ട് വാങ്ങിക്കുക, ഈ രീതിയിലൊക്കെ അധപ്പതിച്ചു എന്താണ് സൊസൈറ്റി പോലെ ആയിട്ട്. ഇതിന് ജനാധിപത്യം എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഈ മഹാരാഷ്ട്ര ഇപ്പം നടക്കുന്ന ഇതുമായിട്ട് എന്താ വ്യത്യാസം? അട്ടിമറിക്കുക, ഒഴുക്കുക, പിടിക്കുക. ഇനി കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞാൽ ശിവഗിരിയിൽ റിസോർട്ട് രാഷ്ട്രീയം ഉണ്ടാവും. സ്വാമിമാരെ കൊണ്ടുപോയി വർക്കര ഏതെങ്കിലും ഹോട്ടലിൽ താമസിപ്പിക്കും, വോട്ട് ചോരാതിരിക്കും. എന്നിട്ട് വോട്ടിന്റെ അന്ന് എല്ലാവരും ഇവിടെ എ സി വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് വോട്ട് ചെയ്യും. ഇങ്ങനെ അതെ അങ്ങനെയൊക്കെ അങ്ങനെ കേസ് നടന്നു. ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഇത് മാറും. കൂടുതൽ ഇത് ആരോട് പറയാം? ആകെ 10-40 പേരാ ഉള്ളത്. ബോധമില്ല. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞ നാളെ വരെ ചിലപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്യും, കുഴപ്പമില്ല, എനിക്ക് കഞ്ഞി കുടിക്കാൻ വേറെ വഴിയുണ്ട്, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അതിനെ കുറിച്ചൊന്നും വ്യാപരാധിപ്പെടേണ്ട കാര്യമില്ല. ഇതാണ് പ്രശ്നം. അപ്പോ ഇത് രണ്ടും വേണം. എന്താണ് ജനാധിപത്യം എന്ന് പറയുന്നതും വേണം, ഗുരുത്വവും വേണം. രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഗുരുത്വം എന്തോ വേണ്ടോ അത് ഗുരുവിനെ നിർദ്ദേശിച്ചാണ്. ആശ്രമത്തിൽ ഒരു ഗുരു ഉണ്ടായിരിക്കണം, അധിഷ്ഠായ അസ്യ നേതൃത്വം. ഇവിടെ അത് ഉണ്ടോ? ഇവിടെ ഏത് കാര്യം വേണമെങ്കിലും എന്ത് വേണം? ബോർഡ് തീരുമാനിക്കണം. ബോർഡ് എങ്ങനെയുണ്ടാവും? അത് പാനൽ, പാനലിലൂടെയാണ് ബോർഡ് ഉണ്ടാക്കുക. ഇതൊക്കെ ഗുരു പറഞ്ഞാണ്. ഇതാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പണ്ടിവിടെ ഇരുന്ന എന്താണ് ഒരു ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി മറ്റൊരു ജംബോക ബുദ്ധി കൊണ്ടുവന്ന സാധനമാണ് ഈ പാനൽ. എന്നിട്ട് എന്നവർ പറയുന്നത് എന്തോ കോടതി പറഞ്ഞാണ്, നിയമമാണ്. ജംബൂക ബുദ്ധി എന്ന് പറഞ്ഞാൽ അറിയാം, കുറുക്കന്റെ ബുദ്ധിയുള്ള ഒരാൾ കൊണ്ടുവന്ന സിവേരി ഏർപ്പാട് ചെയ്ത ഒരു സമ്പ്രദായമാണെന്ന് തോന്നുന്നു ഈ പാനൽ. ഇന്നും അതുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പൊ എന്ത് ചെയ്യും? അതിന് യോഗ്യതയുള്ളവനും ഇല്ലാത്തവനെയും എല്ലാവരും കൂടെ ചേർത്ത് ഒരു പാനലാണ്. അതിനകത്ത് വട്ടനും പൊട്ടനും ചട്ടനും എല്ലാം വരും. അങ്ങനെയാ വേണ്ടത്. മത്സരം അതിന്റെ അടിസ്ഥാനത്തിൽ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് കാശ് കൊടുത്ത് വോട്ട് വാങ്ങുന്നത്. ആര്? എങ്ങനെ? അല്ല, എല്ലാ ക്വാളിറ്റിയുള്ള ആളെ കിട്ടത്തില്ല. നമുക്ക് എല്ലാ ക്വാളിറ്റിയുള്ള ആളെന്ന് പറയുന്നത് ആരെങ്കിലും ഉണ്ടോ? അതെങ്ങനെ? ഏതെങ്കിലും ഒരു ക്വാളിറ്റി മതി, ഏകദേശം വേണ്ട. അല്ല, വിശ്വാസമല്ല ഇത്. ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ അങ്ങനെ ഒരാളെ അംഗീകരിച്ചു കഴിഞ്ഞാ അവൻ പറഞ്ഞില്ലേ ജനാധിപത്യത്തെ അവിടെ പാലിക്കേണ്ട ആളിന്റെയും കൂടെ ജോലിയാണ്. ഒരാളെ നമ്മളിപ്പോ ഗുരുവാക്കിയെന്ന് വിചാരിച്ച് അയാൾ പിന്നെ ജനാധിപത്യം ഇല്ലാതാകുകയല്ല. അയാൾ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട ചുമതല അയാൾ കൊണ്ട് മറ്റുള്ള എല്ലാവർക്കും ഉണ്ട്. അതിന് തയ്യാറാവണം. തയ്യാറായില്ലെങ്കിൽ പിന്നെ ഇവരുടെ ചരിത്രത്തിൽ ശിവരുടെ ചരിത്രത്തിൽ ഗുരുവിന് ശേഷം ഇവിടെ ആരെയും ഗുരുവായി അംഗീകരിച്ചിട്ടില്ല. ആരെയും ഗുരുവായി അംഗീകരിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. ആരെയും അങ്ങനെ ഗുരുവായി അംഗീകരിക്കുന്നില്ല. ഇനി അംഗീകരിക്കാത്തതിന് അവരുടെയും പ്രശ്നങ്ങളുണ്ട്. ഈ സ്വാമി പറയുന്നത് ശരിയാണ്. അങ്ങനെ ഒരാൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അയാള് എന്താണ് ജനാധിപത്യത്തെ അംഗീകരിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആ സങ്കല്പം തീർന്നു. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊരാളെ പരീക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് എങ്ങനെ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ഞാൻ എല്ലാം തുറന്ന് പറയണം. അങ്ങനെ പോകാൻ പറ്റൂ. ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്നും പരീക്ഷണ ഘട്ടത്തിലാണ് ലോകത്ത്. ഇന്ന് ലോകത്ത് എവിടെ ഇന്ത്യയാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം. ഈ ഇന്ത്യയാകുന്ന ജനാധിപത്യ രാജ്യത്തിനും ജനാധിപത്യം ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണ്. പിന്നെ ശിവരിയിൽ അതിനപ്പുറം പോവോ? ജനാധിപത്യം ഇന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോ അങ്ങനെ പോകാൻ പറ്റുമോ? അങ്ങനെ അതെന്തോ എല്ലാവർക്കും ഇവിടെ എല്ലാവരെയും അറിയാം. ഇവിടെ ആർക്കും ആരെയും അറിഞ്ഞുകൂടാത്ത, ഇവിടെ എല്ലാവർക്കും പരസ്പരം അറിയാം, കുറച്ചു പേരേ ഉള്ളൂ. ഇവിടെ ആരും അന്യരായിട്ട് ആരുമില്ല, എല്ലാവർക്കും എല്ലാവരുടെയും രീതികൾ എങ്ങനെയാണെന്ന് അറിയാം. പിന്നെ സംഭവിക്കുന്നുണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഈ ഇങ്ങനെ എന്താണ് ഈ പാനൽ സിസ്റ്റം വരുമ്പോൾ എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് മനസ്സിലായോ, എനിക്ക് പലതരത്തിലുള്ള ദോഷങ്ങളുമുണ്ട്. ഞാൻ പലതരത്തിലുള്ള ദോഷമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ പല ദോഷങ്ങളുള്ള ഒരു വ്യക്തിക്ക് ഒരു പാനലിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാം. കാരണം എന്നെ വ്യക്തിയായല്ല അവിടെ പരിഗണിക്കുന്ന, പാനലിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഞാൻ പാനലിന്റെ ഭാഗമായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്റെ വ്യക്തിപരമായ എല്ലാ ദോഷങ്ങളെയും അവഗണിച്ചിട്ട് എന്നെ ആ പാനലിന്റെ ഭാഗമായി പരിഗണിച്ചുകൊണ്ട് എന്നെ വിജയിപ്പിക്കണം. അതാണ് അതിന്റെ ദോഷം. മറിച്ച് ഞാനൊരു വ്യക്തിയാണ്, ഞാൻ ആണെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട്. ഒരാൾ തീരുമാനിക്കുകയാണ് ഇയാള് ശരിയല്ല, അതുകൊണ്ട് ഇയാൾ ഇതിന്റെ ഭരണത്തിലേക്ക് വരാൻ പാടില്ല എന്ന് വരുമ്പോൾ ഞാൻ ഔട്ടാവും, എനിക്ക് ഭരണത്തിൽ വരാൻ പറ്റില്ല. പാനലിലാണ് ഈ ദോഷം എന്ന് ഞാൻ പറയുന്നത്. പാനലിലാണ് ഈ ദോഷം, പാനലിന്റെ ദോഷം ഞാൻ പറയുന്നത്. എങ്ങനെ അത് പാനലിലേക്ക് ഇയാള് ജയിച്ചു വരണ്ടേ? പാനലിൽ നിൽക്കുമ്പോഴല്ലേ അയോഗ്യനായ ഞാൻ ജയിക്കുന്നത്. എനിക്ക് ജയിക്കാനുള്ള യോഗ്യതയില്ല. പക്ഷെ ഞാനൊരു പാനൽ കയറിയിരിക്കുമ്പോൾ എന്ത് ചെയ്യും? വോട്ട് പിടിച്ച് ജയിക്കും. എന്റെ പാനല് എനിക്ക് വേണ്ടി വോട്ട് പിടിക്കുകയും ഞാൻ അയോഗ്യനായ ഞാൻ ജയിച്ചു വരികയും ചെയ്യും. സ്വാമിമാരെങ്ങനെ തീരുമാനിക്കും? സ്വാമിമാരുടെ ബാധ്യത എന്ന് പറയുന്നത് വ്യക്തിപരമായി യോഗ്യതയുള്ള ഒരാളെ ജയിപ്പിക്കുകയല്ല, ഒരു പാനലിനെ ജയിപ്പിക്കുകയാണ്. എങ്ങനെയില്ല ആര് അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ പാനലിൽ നിൽക്കുമ്പോഴും നിങ്ങൾ ക്രോസ് വോട്ട് ചെയ്ത് അങ്ങനെ ജയിപ്പിക്കുകയാണ്, പിന്നെ പാനൽ എന്തിനാ വെറുതെ എന്തിനാ ഞാൻ ചോദിക്കുന്നത്? നോക്ക്, അങ്ങനെ അംഗീകരിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ അല്ല ഞാൻ ചോദിക്കുന്ന, അതല്ല ഇവിടെയുള്ള സ്വാമിമാർ അംഗീകരിക്കാത്ത കാര്യം പാനൽ പിന്നെ എന്തിനു വെക്കുന്നു? ആവശ്യമില്ലാത്തതാണെങ്കിൽ ആണല്ലോ. അപ്പൊ അത് സ്വാമി സമ്മതിച്ചല്ലോ അത് ആവശ്യമില്ലാത്തതാണ്. അപ്പൊ പിന്നെ അത് ആവശ്യമില്ലല്ലോ, അത് ആദ്യം അതിന് തീരുമാനിക്കണം ഇത് ആവശ്യമുണ്ടോ ഇല്ലയോ. സ്വാമി എന്ന് പറയുന്നു അത് ആവശ്യമില്ലാത്തതാണെന്ന്. അപ്പൊ പിന്നെ ഇനി സ്വാമി ഒരു പാനലിൽ നിൽക്കുമോ മത്സരിക്കാൻ നിൽക്കുമോ? ഏത് സ്വാമി പറയുന്നത് ഒരു കാര്യം സ്വാമി സമ്മതിക്കുന്നു. അത് ഞാൻ എന്റെ ചോദ്യം എവിടെയാണ്? എന്തിനാ ഈ വെറുതെ പ്രഖ്യാപിക്കുന്നത്? അത് ആവശ്യമില്ലാത്തതാണെങ്കിൽ അപ്പൊ ഇത് പ്രഖ്യാപിക്കുന്നവർക്ക് ലക്ഷ്യമുണ്ട്. ഇല്ല ഇല്ല, തിരുത്തുന്നില്ല. നമുക്ക് സ്വാമി പറയും, ചിലപ്പോ സ്വാമി തിരുത്തുമായിരിക്കും, പലരും തിരുത്തുന്നില്ല. മനസ്സിലായോ? പലരും അത് തിരുത്താതെ എന്ത് ചെയ്യുന്നു? അപ്പോ ഇപ്പോ ഉദാഹരണം പറഞ്ഞ, എനിക്ക് സ്വയം അറിയാം ഞാൻ അത്ര നല്ലവനല്ല. ഇതുപോലെ സ്വയം നല്ലവനല്ലാന്ന് തിരിച്ചറിയുന്ന നാലഞ്ചു പേരുമാണ്. മനസ്സിലായോ? മൂന്നാല് പേർക്കറിയാം എനിക്ക് പല പോരായ്മകളും ഉണ്ടെന്ന് അറിയാം. ഈ അറിയാവുന്നവരെല്ലാം കൂടെ ചേർന്ന് ഒരു പാനലുണ്ടാകും. ഇങ്ങനെ തിരിച്ചറിയാവുന്നവർ ചേർന്നൊരു പാനലുണ്ടാക്കും. പാനലുണ്ടാക്കിയിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് പാനൽ ഇല്ലാന്ന് വെച്ചോ, ഈ സ്വയം നമ്മൾ ശരിയല്ല എന്ന് ബോധ്യമുള്ള കുറച്ചു പേര് കൂടി ചേർന്നൊരു പാനൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പാനലിന്റെ പേരിൽ അവർ കുറെ വോട്ട് പിടിക്കും. യോഗ്യത ഇല്ലാത്തവർക്ക് എല്ലാവർക്കും വോട്ട് പിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യം അങ്ങനെയുള്ള ഒരു സംവിധാനം ഒരു കാരണവശാലും പ്രഖ്യാപിക്കാതിരിക്കുക, പ്രഖ്യാപിക്കാതിരുന്നിട്ട് ഇതിലുള്ളതിൽ ആരാണ് ഭേദപ്പെട്ട ആൾക്കാർ? ഗുരു പറഞ്ഞ എല്ലാ യോഗ്യത എന്ന് പറഞ്ഞവർ ഉണ്ടെന്ന് ഇല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭേദപ്പെട്ട ആൾക്കാരാണ് അവര് എന്ത് ചെയ്തു, അവര് നിൽക്കുക, അവര് സ്വമേധയം മുന്നോട്ട് വന്ന് നിൽക്കുക. ചിവരി ധർമ്മസംഘത്തിൽ അംഗങ്ങളായിരിക്കുന്നത് ഇതിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് സ്ഥാനാർത്ഥികളായി നിൽക്കണം, നിന്നിട്ട് താല്പര്യമുള്ളവർ വോട്ട് ചെയ്യട്ടെ. അവർ യോഗ്യന്മാരാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യട്ടെ. പാനൽ എന്ന് പറയുന്ന സംവിധാനത്തിന് ഇവർ വോട്ട് ചെയ്യാതിരിക്കുക. അപ്പൊ യോഗ്യതയുള്ളവർ എന്തുവരും, ജയിച്ചു വരും. മറിച്ച് പാനൽ എന്നുള്ള പേര് പറഞ്ഞ് മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക, ഇൻഫ്ലുവൻസ് ചെയ്ത് വോട്ട് പിടിക്കാതിരിക്കുക, പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കാതിരിക്കുക. അല്ല, അങ്ങനെ വരുന്നതേ, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിലെന്തെന്ന് വെച്ചാൽ, ഇപ്പൊ 10-40 സ്വാമിമാരേ ഉള്ളൂ. സ്വാമിമാർ കൂടിച്ചേർന്നിരുന്ന് എന്താണ് ശിവേരിയുടെ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യുക, അതാണ് ഇതിന്റെ ഒരു പരിഹാരം. എങ്ങനെയുള്ളവരാണിത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം, അതിനെക്കുറിച്ചൊരു പൊതുധാരണ എത്തിച്ചേരുക. പൊതുധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല, അങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കുന്നവര് ന്യൂനപക്ഷമാണ് സ്വാഭാവികമായിട്ടും. അവര് ന്യൂനപക്ഷമാകുമ്പോ ഭൂരിപക്ഷം ശിവേരി നയിച്ചു മുമ്പോട്ട് കൊണ്ടുപോകും, മറ്റുള്ളവർ ന്യൂനപക്ഷമായിക്കോട്ടെ. ഇപ്പൊ എല്ലാവരെയും ബോധവൽക്കരിക്കാൻ പറ്റില്ല. കുറച്ചു പേര് അങ്ങനെയുള്ള ചിന്താഗതിക്കാരും കാണും, അവര് ന്യൂനപക്ഷമാണ്. പൊതുധാരണയിൽ മുമ്പോട്ട് പോകണം. പൊതുധാരണയിൽ മുന്നോട്ട് പോകുമ്പോൾ ഭൂരിപക്ഷം ഉള്ളവർ തന്നെ എന്ത് ചെയ്യും, കൊള്ളാമെന്നുള്ളവർ തന്നെ വരണം. കൊള്ളാമെന്നുള്ള ആൾക്കാർ മാറിയിരിക്കാൻ പാടില്ല. കൊള്ളാമെന്നുള്ള ആൾക്കാർ മുമ്പോട്ട് വന്നിട്ട് അവർ നിന്ന് മത്സരിക്കും, എന്നിട്ട് അവർ ജനാധിപത്യപരമായി തന്നെ തിരഞ്ഞെടുക്കണം. അതൊരു ദോഷമൊന്നുമില്ല. അപ്പോ എന്താണ്, ഈ യോഗ്യതയില്ലാത്ത കുറച്ചു പേർ, യോഗ്യതയില്ലായ്മ എന്ന് പറയുമ്പോൾ തമ്മിലാണ് ഞാൻ പറയുന്നത്. തീരെ യോഗ്യതയില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറയും. എല്ലാവർക്കും യോഗ്യതകളൊക്കെ കാണും. അപ്പൊ സന്യാസിമാര് എന്തായാലും അവർക്ക് യോഗ്യതകൾ കാണും. അങ്ങനെ ഒരു മോശ സന്യാസി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഉള്ളതിൽ മെച്ചപ്പെട്ട ആൾക്കാർ, അങ്ങനെ അല്ലാത്ത ആൾക്കാരും കാണും. അപ്പോ എല്ലാവർക്കും എല്ലാവരെയും അറിയാമെന്നുള്ളതുകൊണ്ട് ഒരു പൊതുധാരണ വരുമ്പോൾ മെച്ചപ്പെട്ട ആൾക്കാരെല്ലാം ഒരുമിച്ച് നീക്കുകയും, തീരെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ, ഇപ്പോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപരമായ ശേഷിയില്ലാത്തവർ, അല്ലെങ്കിൽ വളരെ അമിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് ബാക്കിയുള്ളവർ ജയിച്ചു വരും. അതില് അങ്ങനെ എന്താണ് അനാരോഗ്യകരമായ ഗ്രൂപ്പുകൾ ഉണ്ടാവണമെങ്കിൽ അവരെ ഒഴിവാക്കാൻ പറ്റും. അത് പൊതുധാരണയിൽ ഇതൊക്കെ പറ്റും, പരസ്പരം ചർച്ചയിലൂടെ പറ്റും. ഏതെങ്കിലും ഒരാളെ ഒഴിവാക്കുക എന്നുള്ള പറയും. അത് തന്നെ, അത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു വലിയൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല. പരസ്പരം ഒരു ശരിയായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, അതാണ് പ്രധാനമായ പ്രശ്നം. അപ്പോ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, പൊതുവായ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പൊതുവായി നിങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്താലും എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്? ഗ്രൂപ്പ് ചേർന്ന ചർച്ച ചെയ്യും, ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യും, ഒരുമിച്ച് ചർച്ചയില്ല. ഇപ്പൊ ഗ്രൂപ്പ് ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ഗ്രൂപ്പായിട്ടേ പോകത്തുള്ളൂ. മറിച്ച് ഗ്രൂപ്പ് അല്ലാതെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരു ധാരണ എത്താൻ ശ്രമിക്കുക, അത് സംഭവിക്കുന്നില്ലല്ലോ. അല്ല, പൊതുവായ ചർച്ചയില്ലല്ലോ, ഗ്രൂപ്പുകളായിട്ടല്ലേ ചർച്ച ചെയ്യത്തുള്ളൂ രാഷ്ട്രീയം പോലെ. അല്ല, അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ അതിന് ജനാധിപത്യത്തിൽ അതിന് മൂല്യമില്ലാതെ വരും. അല്ല, അത് ഞാൻ പറയുന്നത് നമ്മൾ പൊതുവായൊരു ചർച്ച വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാകുകയും അങ്ങനെയുള്ളവർ ഒഴിവാക്കപ്പെടുമെന്ന് കണ്ടുകഴിഞ്ഞാൽ അതിന് മാറ്റം വരുമെന്നാണ് കേട്ടത്. പൊതുധാരണയില്ലാത്തതുകൊണ്ടാണ്, പൊതുവായി എല്ലാവരും കൂടിയിരുന്ന് ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾ വോട്ടിടാൻ വേണ്ടി മാത്രമാണ് കൂടുന്നത്. എല്ലാവരും ഒരുമിച്ച് ചേരുന്നത് വോട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പോരാ, പൊതുവായിട്ട് എല്ലാവരും കൂടിയിരുന്ന് ചർച്ച ചെയ്യണം. ഗ്രൂപ്പ് ഇസൈഡ് മറ്റേ ചർച്ച ചെയ്യണമെങ്കിൽ ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പായി ചർച്ച ചെയ്യും. അവരെ പിന്നെ ഒരുമിച്ചവർക്കും യോജിക്കില്ല. ആദ്യം പൊതുവായ ചർച്ച വരട്ടെ, പൊതുവായി ഇന്നതാണ് ശിവയുടെ താല്പര്യം, ഇന്നതാണ്, അതനുസരിച്ച് പോകണം. അപ്പോ ഇതിന്റെ എന്നുള്ള രീതിയിൽ ഇത് പരസ്പരം ചർച്ച ചെയ്യാത്ത രാജ്യം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ഇന്ത്യയും ചൈനയും തമ്മിലൊക്കെ ഉള്ള യുദ്ധങ്ങൾ എന്താ ഒഴിവാകുന്നു? രണ്ടുപേർക്ക് സൈന്യവും മിലിറ്ററിയൊക്കെ ഇല്ലേ? എന്താ ഇതൊക്കെ ഒഴിവാകുന്നു? പരസ്പരം ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്നിവിടെ 40 സ്വാമിമാരുടെ അടി ഒഴിവാക്കി കൂടി ചർച്ച ചെയ്ത്. ചർച്ച എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രൂപ്പ് ഇസമായിട്ട് ചർച്ച ചെയ്യും. എല്ലാവരെയും കൂടെ ഒരു സ്ഥലത്ത് കൊണ്ട് ഈ ബ്രഹ്മവിദ്യാലയത്തിന്റെ ഈ ആളി എല്ലാ സന്യാസിമാരും ചർച്ച ചെയ്യാറുണ്ട്. എത്ര എല്ലാവരും വരുന്നുണ്ട്? മിക്കവാറും പോരും, എല്ലാവരെയും കൊണ്ടുവരണം. അത് ക്രമേണ അത് കൊണ്ടുവരണം. വിളിച്ച വരയില്ലെങ്കിലും അതൊരു ആവശ്യമാണ് എന്ന് വരണം. 90% വരും. ആ, അങ്ങനെ മതി, പിന്നെ 100% വരണം. അത് പൊതുവായ ചർച്ച ആവശ്യമാണ്. എല്ലാവരും അഭിപ്രായം പറയണം. ശിവേരി എന്ന് പറയുന്നത് സമൂഹത്തിന് മുമ്പിൽ നാണം കെട്ട ഒരു പ്രസ്ഥാനമാണ് എന്ന് സ്വാമിമാർക്ക് ബോധം വേണം. എന്തിന്റെ പേരിൽ? അധികാര വടംവലിയുടെ പേരിൽ. അധികാര വടംവലിയുടെ പേരിൽ ഈ സമൂഹത്തിന് അത് മാറ്റിയെടുക്കണം, പൊതുധാരണയിൽ പോകണം എന്നുള്ള രീതിയിൽ സന്യാസിമാർ അവിടെ പുറത്തുനിന്ന് ആരുടെയും ഉപദേശം വേണ്ട, കൂടെ ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യണം. എങ്ങനെ ഈ വടംവലി ഒഴിവാക്കാം, എങ്ങനെ പൊതുധാരണയിൽ ആൾക്കാരെ എടുക്കാം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങളവിടെ കൂടെ ഇരുന്ന് പുഷ്പാഞ്ജലി നടത്തിയാൽ പോരാ, അതുകൊണ്ട് പ്രശ്നം തീരത്തില്ല. പുഷ്പാഞ്ജലി നടത്തുന്നതിനൊക്കെ എല്ലാവരും ഒരുമിക്കും. ഈ വിഷയങ്ങളിലേക്ക് വരുമ്പോഴാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളോടെ ചർച്ച ചെയ്യണം. നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ദൈവദശകം പാടിയെന്ന് പറഞ്ഞാൽ പാടിയിട്ട് പിരിഞ്ഞു പോകത്തുള്ളൂ. കാര്യത്തോട് വരുമ്പം ഈ ദശകം കാണത്തില്ല, ഓരോരുത്തരും വേറെ വേറെയാവും. ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. ഈ നാണക്കേട് എങ്ങനെ അത് തന്നെ അത് ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളെ അല്ല, അങ്ങനെ വരുമ്പോഴേ നിങ്ങൾ കൂടുതൽ കൂടുതൽ ആൾക്കാര് മനസ്സിലാകും. ഇപ്പൊ 100% കറക്റ്റ് ആക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. ജനാധിപത്യത്തിൽ 100% കറക്റ്റ് ആവേണ്ട കാര്യമില്ല. അതും ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷതയാണ്. ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നത് ഇവിടുത്തെ കേവലം 30% ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഒരു 30% പിന്തുണയുള്ളൂ, ബാക്കിയുള്ള ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പൊ ജനാധിപത്യത്തിന് അത് വേണ്ട. പക്ഷെ നമ്മൾ സന്യാസിമാരാകുമ്പോൾ എന്താണോ, ഇത് രണ്ടും ഒരുമിച്ച് പോകണം. എന്താണ്, ഒരു ഭാഗത്ത് ഒരു വ്യക്തിയെ നമ്മൾ അംഗീകരിക്കണം, വേറൊരു ഭാഗത്ത് ജനാധിപത്യ മര്യാദകളെ ആ വ്യക്തി ഉൾപ്പെടെ എല്ലാവരും അംഗീകരിക്കണം. ഈ രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമേ ശിവഗിരി ശരിയായി പോകത്തുള്ളൂ. അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ചർച്ച ചെയ്യുക. അതിലിപ്പോ 4, 5, 6 പേര് ഇതിനോടൊന്നും യോജിക്കാത്തവരാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവരിങ്ങോട്ട് ചേരും, ചേർന്നേ പറ്റും. അതും ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചതെന്നറിയാം. അവിടെ മുമ്പിരുന്ന മുഖ്യമന്ത്രിയെ എതിരായിട്ട് കുറെ പേര് സംഘടിപ്പിച്ചപ്പോഴത്തേക്ക് ഒരു MLA പൊതുവായിട്ട് ഒരു പൊതുവം വിളിച്ചു കിട്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് കരഞ്ഞു, നമ്മുടെ മുഖ്യമന്ത്രിയെ ചതിച്ചു വഞ്ചിച്ചു ഊറ്റിയെടുത്ത് എന്ന് പറഞ്ഞ് കരഞ്ഞ് ജനങ്ങളോടൊക്കെ പറഞ്ഞ് നമ്മുടെ പഴയ മുഖ്യമന്ത്രി എല്ലാവരും ഒരു ജനപ്രതിനിധിയാണ്. എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മറുവശത്ത് ഇങ്ങനെ ആള് കൂടി വന്നു. അപ്പൊ അവസാനം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എന്ത് ചെയ്ത്, പരസ്യമായി നിന്ന് കരയും കണ്ണീര് തുടക്കുകയൊക്കെ ചെയ്ത് വേറെ ആൾ ആ എം എൽ എ നോക്കി മറുപക്ഷത്തിൽ മറുപക്ഷി ജനാധിപത്യം. അപ്പോ പഴയ മുഖ്യമന്ത്രിക്ക് വേണ്ടി കരഞ്ഞ പരസ്യമായി പൊതുരംഗത്ത് നിന്ന് കരഞ്ഞയാള് ഇന്നലെ നോക്കിയപ്പോ എവിടെ നിൽക്കുന്നു, മറുകക്ഷത്ത് നിന്ന് ചിരിക്കുന്നു. മനസ്സിലായോ? ഇത് ഇവിടെ ഈ രാഷ്ട്രീയമാണ് നടക്കുന്നത്, ഇവിടെ നടക്കുന്ന രാഷ്ട്രീയമാണ്. ഇവിടെ അതാണല്ലോ, സന്യാസിമാരല്ലോ ഒന്നല്ലേ, എല്ലാവരും ആത്മസഹോദരല്ലേ, ഒരുമിച്ചല്ലേ, അധികാരത്തിന് വേണ്ടിയാണല്ലോ സ്പ്ലിറ്റ് ആവുന്നത്. ഇപ്പൊ സ്വാമി പറഞ്ഞില്ലേ 90% ഇവിടെ 10% അവിടെ, അവിടെ നിൽക്കുന്നവരും ക്രമേണ ഇങ്ങോട്ട് വരും, ഈ 90 കൂടിച്ചേരും. അവിടെ നിങ്ങൾ പൊതുധാരണ ഉണ്ടാക്കിയിട്ടു, അല്ല പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടിയാൽ പോരാ, അത് മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി. നമ്മൾ പൊതുവായ ധാരണകൾ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ ഓരോരോ വിഷയങ്ങളുണ്ട്, ആ വിഷയത്തെ എടുത്ത് വേറെ ചെയ്ത് എങ്ങനെ പൊതുവായി കലഹങ്ങളില്ലാതെ പോകാം, ഈ മാനക്കേടൊക്കെ മാറ്റി ഇതാണ് എന്ന് വെറുതെ പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മാനക്കേടൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. അത് തന്നെ നോക്ക്, ഈ ഇതൊക്കെ മനുഷ്യനല്ലേ, മനുഷ്യർക്ക് ആഗ്രഹങ്ങൾ കാണും, ആഗ്രഹങ്ങളാകും, സന്യാസിയായാലും ആഗ്രഹങ്ങൾ കാണും. അപ്പോ അങ്ങനെ ആഗ്രഹമുള്ളപ്പോ ഈ ആഗ്രഹങ്ങളെ നിങ്ങൾ പൊതുവായി വേദിയിൽ വന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. എന്തുകൊണ്ട്? എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന പുറത്ത് ചർച്ച ചെയ്യുമ്പോൾ കുറെ ഭാരം മാറും, സങ്കടങ്ങളെല്ലാം കരഞ്ഞ് റിലാക്സ് ആവുന്നു. അക്ക നടക്കാത്ത കാര്യമില്ല, നമ്മൾ പ്രായോഗികമായി ചിന്തിക്കും. ഇല്ല, അതൊക്കെ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് ആഗ്രഹമുള്ള ഒന്ന് രണ്ടു പേരെ കാണും. അപ്പൊ അതൊക്കെ എനിക്ക് എന്നെക്കാളും വലിയ പരിചയം ശിവരെ കുറിച്ച് സ്വാമിക്കില്ലല്ലോ. എന്താ എനിക്ക് അറിവില്ല എന്ന് സ്വാമിക്ക് കൂടുതൽ അറിവുണ്ടെന്നുള്ള ഒരു ഭ്രാന്തിയാണ്. വെറുതൊരു ഭ്രാന്തിയാണ്. ശിവേരിയെക്കുറിച്ച്, ഗുരുദേവന്റെ ദർശനത്തെക്കുറിച്ചല്ല, ശിവേരിയെക്കുറിച്ച്, ഇവിടുത്തെ ഭരണഘടനയെക്കുറിച്ച്, ഇവിടുത്തെ സന്യാസിമാരെ കുറിച്ചൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട്. സ്വാമിക്ക് എത്ര വർഷത്തെ പരിചയമുണ്ട്? പിന്നെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക്, പിന്നെ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതിന്റെ പുറത്ത് നിൽക്കുന്നവർക്ക് സ്വാമിയെക്കാളും കൂടുതൽ അറിയാമല്ലോ. അതുകൂടെ ഉണ്ട്, അതിന് കാര്യമില്ല. ശരി, ഇന്നത്തെ വിഷയം അതാണ്. എന്തായാലും